അഹിംസാവ്രതം സ്വീകരിക്കാം. പക്ഷെ സസ്യാഹാരവും അഹിംസയുമായിട്ട് നേരിട്ട് ബന്ധമൊന്നും, ചിലപ്പോൾ അയാൾ അഹിംസ സ്വീകരിക്കുന്നവനായിരിക്കും, ചിലപ്പോൾ അയാൾ ഹിംസയിലുമായിരിക്കും. അതുകൊണ്ട് ഇവിടെ പ്രധാനമായും പറയുന്നത് സസ്യാഹാരത്തെ കുറിച്ചല്ല, പറയുന്നത് കൊല്ലരുത് എന്നുള്ളതാണ്. കൊല്ലരുത് എന്നുള്ളതാണ്, അപ്പൊ ഹിംസിക്കരുത് എന്നുള്ളതാണ്. അപ്പൊ ആ അങ്ങനെയുള്ള അഹിംസയുടെ ഒരു ചെറിയ ഭാഗമാണ് സസ്യാഹാരം. അപ്പൊ സസ്യാഹാരത്തിനല്ല പ്രാധാന്യം, അഹിംസയ്ക്കാണ് പ്രാധാന്യം എന്നാണ് പറഞ്ഞത്. ഈ സസ്യാഹാരം എന്ന് പറയുന്നത് തന്നെ അത് വളരെ ഹിംസാത്മകമായിട്ടുണ്ട് നമ്മുടെ ചരിത്രത്തിൽ. സസ്യാഹാരം ഇവിടെ എങ്ങനെയാണ് പ്രചരിച്ചത്? എങ്ങനെയാണ് പ്രചരിച്ചത്? ജൈനന്മാരും ബൗദ്ധരും, അത് പ്രധാനമായും ജൈനന്മാരാണ്, ജൈനരുടെയാണ്. ബൗദ്ധരെ സംബന്ധിച്ച് തിന്നാം കൊല്ലാൻ പാടില്ലെന്നേ ഉള്ളൂ, അങ്ങനെയൊക്കെ അവർ വ്യാഖ്യാനിക്കുന്നുണ്ട്. ആരെങ്കിലും കൊന്നു തന്ന തിന്നാം കൊല്ലാൻ പാടില്ല, ഇതൊക്കെ വ്യാഖ്യാനങ്ങളാണ്. ബുദ്ധൻ ഹിംസിക്കരുതെന്നാണ് പറഞ്ഞത്. പക്ഷെ പിൽക്കാലത്ത് അതുകൊണ്ട് ബൗദ്ധന്മാരുടെ ഇടയിൽ മാംസഭക്ഷണം ഇന്ന് വളരെ പല ഭാഗങ്ങളിലും വ്യാപകമാണ്. ഇന്ത്യക്ക് പുറത്തു പോയാൽ പിന്നെ പറയാനില്ല. ജപ്പാൻ, ഇന്തോനേഷ്യ, ബർമ്മ, ഇവിടെയൊക്കെ ധാരാളം ബൗദ്ധ വിശ്വാസികളുണ്ട്. അവരെല്ലാം മാംസം കഴിക്കുന്നവരാണ്. ക്രമേണ നമ്മുടെ ക്രമേണ അല്ല, ഇന്ത്യയിലും ഇത് വന്നു. ഇന്ത്യയിലും ഈ ബൗദ്ധ സ്വാധീനം കൊണ്ട് ഇപ്പോ നമുക്ക് ഭക്ഷിക്കാം കൊല്ലാൻ പാടില്ല എന്നേ ഉള്ളൂ എന്നുള്ള ഒരു ഇത് വന്നു. ഗുരുദേവൻ കൂടെ രണ്ടും കൂടെ ചേർക്കണം, കൊല്ലരുത് കൊന്ന് തിന്നരുത്, തിന്നരുത് തിന്നാ തിന്നുന്നവന് വേണ്ടി കൊല്ലും, അതുകൊണ്ട് കൊല്ലയും ചേരും തിന്നയും ചേരും. ഇന്ത്യയിൽ ഒരു കാലത്ത് വളരെ വ്യാപകമായി പ്രചരിച്ചത് തിന്നാം പക്ഷെ കൊല്ലരുത്. ഏകദേശം ഇന്നും മിക്കവാറും അതുപോലെയൊക്കെ തന്നെയാണ്. നിങ്ങൾ ഈ ഇവിടെ തന്നെ നിങ്ങൾ ഇറങ്ങി നോക്കുക, ഈ വഴിയിലൊക്കെ മാംസ വ്യാപാരികളെ കാണും. ഈ മാംസം അറുത്ത് അവിടെ വാങ്ങുന്നത് ആരായിരിക്കും? വാങ്ങുന്നവരാരായിരിക്കും, കൊല്ലുന്നവരാരായിരിക്കും? ശ്രദ്ധിച്ചിട്ടുണ്ട്? കൊല്ലുന്നത് 90% മുസ്ലിങ്ങളാണ്, വാങ്ങുന്നത് ഹിന്ദുക്കൾ വാങ്ങുന്നതിന് യാതൊരു മടിയും വിചാരിക്കാറില്ല. പക്ഷെ അവർ കൊല്ലത്തില്ല. ഇത് ബുദ്ധമതത്തിന്റെ ഉപദേശമാണ്, നമുക്ക് തിന്നാം പക്ഷെ കൊല്ലരുത്. ബുദ്ധൻ അങ്ങനെ പറഞ്ഞോന്ന് എനിക്കറിയത്തില്ല. പിൽക്കാലത്ത് ബുദ്ധമതത്തിൽ പ്രചരിപ്പിച്ച അങ്ങനെയാണ്. വടക്കേന്ത്യയിലൊക്കെ പോയ വളരെ സ്പഷ്ടമാണ്. ബോംബെ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയാൽ, ബാംഗ്ലൂരൊക്കെ പോയാൽ അവിടെ ഈ ഇറച്ചിക്കട എന്ന് പറയുന്ന മുസ്ലിങ്ങളെ നടത്തും, ഹിന്ദുക്കളും നടത്താറേയില്ല. പക്ഷെ ഹിന്ദുക്കള് അത് വാങ്ങി കഴിക്കും, അതിൻ്റെ ഒരു. പക്ഷേ നമ്മുടെ ഇവിടെ ദക്ഷിണേന്ത്യ കേരളത്തെ അപേക്ഷിച്ച് വടക്കേ ഇന്ത്യയിൽ മാംസഭക്ഷണം കുറവാണ്. ഇത്രത്തോളം മാംസഭക്ഷണം അവിടെ ഇല്ല, ചില ഭാഗങ്ങളിലൊക്കെ ഉണ്ട്, നഗരങ്ങളിലൊക്കെ ഉണ്ട്. ഇപ്പൊ ബംഗാളിലൊക്കെ മാംസഭക്ഷണമുണ്ട്. പക്ഷെ ഗ്രാമങ്ങളിലേക്ക് പോയാൽ മാംസം കഴിക്കുന്നത് വളരെ കുറവാണ്. പക്ഷെ കഴിക്കുന്നവരിങ്ങനെയാണ്, അവർ മറ്റുള്ളവർ മുസ്ലിങ്ങൾ എന്തായാലും അവർക്ക് മാംസഭക്ഷണം നിഷിദ്ധമല്ലാത്തതുകൊണ്ട് അവർ അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കൊല്ലുന്നത്. പക്ഷേ ഇവർ ചെന്ന് തള്ളിക്കയറുമ്പോൾ അവരവർക്കും കൊടുക്കും. ഇവർക്ക് വേണ്ടിയല്ല അവർ കൊല്ലുന്നത്, അവരവർക്ക് വേണ്ടിയിട്ടാണ് ലിസ്മിയൊക്കെ ചൊല്ലി മുറിക്കുന്നത്. അപ്പൊ അതൊന്നും അവർക്ക് പ്രശ്നം, അവിടെയൊന്നും ഈ ഹലാലെന്ന് പറയുന്ന പ്രശ്നമേ ഇല്ല. അത് കേരളത്തിലും അങ്ങനെയാണ്. നിങ്ങൾ കേരളത്തിൽ ഇവർക്ക് ബഹളം ഉണ്ടാക്കിയല്ലോ ഹലാൽ എന്ന് പറഞ്ഞ ബഹളം ഉണ്ടാക്കിയല്ലോ. ഈ മാംസം വാങ്ങാൻ ചെല്ലുന്നിടത്ത് അവർ ചോദിക്കത്തേയില്ല എന്താണോ ഇത് ഹലാലാണോ ഹറാമാണോ. ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുമ്പോഴാണ് ചോദിക്കുന്നത് ഇത് ഹലാലാണോ. അത് ശ്രദ്ധിച്ചാൽ വളരെ രസകരമാണ്. ഹോട്ടലിൽ കയറി അവരന്വേഷിക്കും എന്തൊക്കെ എന്താണോ ഹലാലാണോ. അവര് ഹലാല് മാസമേ ഉള്ളൂ, മന്ത്രം ചൊല്ലി അവർ വെട്ടാറുള്ളൂ. അതിന് പ്രശ്നമൊന്നുമില്ല, അങ്ങനെ വെട്ടി വയ്ക്കുന്ന വാങ്ങിച്ചോണ്ട് പാകം ചെയ്യും. അത് വെട്ടുമ്പോഴും തുപ്പാമല്ലോ, തുപ്പണോ നിർബന്ധമുണ്ടെങ്കിൽ വെട്ടുമ്പോൾ തുപ്പിക്കൂടെ. ഊതുകയാണ് ചെയ്യുന്നത്. ശരി, ഊതെന്നൊന്നും പറയും, തുപ്പെന്നൊന്നും പറയും. നമ്മൾ മലയാളികൾ വ്യാപകമായിട്ട് ചെന്നാണ് ഉപ്പ് നോക്കുക അല്ലേ, കഴിക്കുന്ന ഭക്ഷണം ഉപ്പ് നോക്കുക. വടക്കേന്ത്യക്കാർ ഉപ്പ് നോക്കത്തില്ല, ഉപ്പ് നോക്കുന്നേ അത് ഉച്ചിഷ്ടമാകുന്നു. ഓരോ ആചാരങ്ങൾ അവർ മന്ത്രം ചൊല്ലി ഊതുകയായി ഉപ്പൊന്നും പറയുന്നു. അതെന്തോ ആയിക്കോട്ടെ, കൊല്ലുന്ന അതുപോലെ അവരെ കളിയാക്കാൻ വേണ്ടി പറയുന്നത് അതൊക്കെ അവരെ കളിയാക്കാൻ പറയുന്നു. അവർക്ക് ഈ ബിസ്മില്ലാ ചൊല്ലി അതിന് വെള്ളം തളിക്കണമെന്നേ ഉള്ളൂ. മറ്റൊക്കെ അവരെ കളിയാക്കാൻ വേണ്ടി പറയുന്നു. എല്ലായിടത്തും അത് ഇങ്ങനെ ചെയ്യുന്നു. അതൊക്കെ ഇടത്ത് ചിലർ ചെയ്യുമായിരിക്കും. നമ്മൾ ഇനി കളിയാക്കാൻ വേണ്ടി പറഞ്ഞാൽ ചിലപ്പോൾ അവരത് ചെയ്യും. അവർക്ക് അള്ളാവിന് അവർ മന്ത്രം ചൊല്ലി നമ്മൾ നിവേദിക്കുന്ന പോലെ തന്നെ, അത് കൂടുതലൊന്നും നമ്മൾ നിവേദിച്ചിട്ട് കഴിക്കുന്നത് തന്നെ. അതിപ്പോൾ ഇവർ പറയുന്നു ബിസ്മില്ലാഹ് ചൊല്ലി ഇറച്ചിയിൽ തുപ്പിയിട്ടാണ് കഴിക്കുന്നത്. പൂജാരി അമ്പലത്തിനകത്ത് വെച്ച് എന്താ എന്ത് തുപ്പയല്ലേ ചെയ്യുന്നു. ഈ മന്ത്രങ്ങളൊക്കെ വായു കൊള്ളാത്ത മന്ത്രങ്ങളൊക്കെ പറഞ്ഞാൽ തുപ്പൽ കയറിക്കത്തില്ലേ ഇതിനകത്ത് അല്ലേ. ശരിക്കും അത് തന്നെയല്ല അവിടെ സംഭവിക്കുന്നു. ആ ഹുറു ഹുറു എന്നൊക്കെ പറഞ്ഞാൽ തുപ്പണ്ട കാര്യമില്ല, വായു കിടക്കും തുപ്പൽ അതിൽ തന്നെ എന്ന് വീഴും. എന്നിട്ട് അതെല്ലാം എടുത്ത് കൊടുക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ പൂജാരി തുപ്പിയാൽ കുഴപ്പമില്ല, അവർ തുപ്പിയാലേ ഉള്ളൂ. പക്ഷേ ഭ്രാന്താണ്. ഇവിടെ അത് തന്നെ ചെയ്യുന്നു. നിവേദ്യം കൊണ്ടുവച്ച് കഴിഞ്ഞാൽ മന്ത്രങ്ങളൊക്കെ അവിടെ നിന്ന് ചൊല്ലുമ്പോഴത്തേക്ക് തുപ്പല് തെറിക്കും. പിന്നെ ശരിക്കും പറഞ്ഞാൽ ചില പൂജാരിമാരൊക്കെ ഊതുന്നതും കാണാം. ഊതുന്ന പരിപാടിയും ഇവിടെയുണ്ട്. ഊതാറും ഉണ്ട്, ഇങ്ങനെ ഊതും. അതിനുള്ള എന്തോ മന്ത്രം ജപിച്ച് ഊതി ഇതൊക്കെ ചെയ്ത് അത് തന്നെ. അതൊക്കെ ഇതിനകത്തുണ്ട്, ഇവിടെയുണ്ട്. ഈ ഊതലൊക്കെ ഇവിടെയുണ്ട്. അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെല്ലാം കണക്ക് തന്നെ. ഇതൊന്നും മെച്ചമോ ഒന്നും മോശമോ ഒന്നും പറയാനില്ല. നമ്മൾ മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ കുറ്റം നമ്മൾ കാണത്തില്ല അല്ലേ. അത് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വലിയ ആചമനം ചെയ്യും. ആചമനം ചെയ്യുക എന്ന് പറയുന്നത് എന്താ, എത്രയോ പ്രാവശ്യം കൂടി നിരാകൈ ഉണ്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നു. അതുകൊണ്ട് ഈ പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. അപ്പോ ഈ ബൗദ്ധന്മാരിൽ നിന്ന് അല്ല ശരിക്കും ഇത് അഹിംസാവിടെ നിൽക്കുന്ന ജൈനന്മാരുടെ ഇടയില. ജൈനന്മാര് വളരെ കർശനമായി. ഇന്നത്തെ യുവതലമുറ പോലും 99% അതിനൊക്കെ മാറുന്നവർ കാണും പുതിയ തലമുറയിൽ. പക്ഷെ 99% മത്സ്യമാംസം കഴിക്കത്തില്ല അവർ. കർശനമാണ്. മത്സ്യമാംസങ്ങളല്ല, പൊതുവെ ജൈനന്മാർ കിഴങ്ങ് വർഗ്ഗങ്ങളൊന്നും കഴിക്കത്തില്ല. അവർ പറയുന്നു മണ്ണ് വെട്ടിക്കുഴിച്ച അതെടുക്കുന്നത്. അപ്പോൾ ഒരുപാട് ജീവികളും ഉറുമ്പുകളും അത് തുകച്ചാകും. അതുകൊണ്ട് ഒരു കിഴങ്ങും അവർ കഴിക്കാറില്ല, ഉള്ളിയൊന്നും കഴിക്കില്ല. ഉള്ളി കഴിക്കാതിരിക്കുന്നതിന് അവർ പറയുന്ന കാരണം അതാണ്, കാരണം അത് മണ്ണിൻ്റെ അടിയിലേ ഇരിക്കുന്നു, അത് വലിച്ചെടുക്കുമ്പോൾ പ്രാണികൾ ചാവും. അതുകൊണ്ട് സവാള വെളുത്തുള്ളി ഒന്നും അവർ കഴിക്കാറില്ല. അവർ കർശനമായത് പാലിക്കുന്നു. ഇവിടെ ബൗദ്ധന്മാരിൽ നിന്ന് ഈ സസ്യാഹാരം എന്ന് പറയുന്നത് പുരോഹിത വർഗത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അതവർ സ്വീകരിക്കാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഇവര് രാജാക്കന്മാർ ബുദ്ധമതം സ്വീകരിച്ചു, പലരും അശോകനെ പോലെയുള്ളവരൊക്കെ സ്വീകരിച്ചു. സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ സ്വാധീനം കൊണ്ട് പലരും മാംസാഹാരം ഉപേക്ഷിച്ചു. ആദ്യകാലത്ത് പ്രാണികളെ കൊന്നാലേ മാംസം കിട്ടത്തുള്ളൂ, കൊല്ലാതെ വന്നപ്പോൾ മാംസാഹാരം പോയി. അശോകനും മറ്റും വിളംബരം തന്നെ പുറപ്പെടുവിച്ച് എൻ്റെ രാജ്യത്ത് ആരും പ്രാണികളെ കൊല്ലാൻ പാടില്ല എന്ന് രാജാവ് പറഞ്ഞ പിന്നെ ആര് കൊല്ലും? രാജ്യശാസന ധിക്കരിച്ച് അവൻ്റെ തല പോവും. അപ്പോൾ മാംസം കഴിക്കാതെയായി, മാംസം കിട്ടാതെയായി, യാഗങ്ങളും ഹോമങ്ങളും ബലിയും എല്ലാം മുടങ്ങി. അങ്ങനെ മുടങ്ങിയപ്പോൾ മാംസാഹാരം പുരോഹിതന്മാർക്കും കിട്ടാതെയായി. അത് മാത്രമല്ല, രാജ്യസദസ്സിൽ പോകുമ്പോൾ അവർക്കാണ് കൂടുതലവിടെ സ്ഥാനം, ബുദ്ധഭിക്ഷുക്കൾക്ക്. അപ്പോൾ അവർക്കൊപ്പം എത്താൻ വേണ്ടി ഇവരും ക്രമേണ ഇവരും ഒരു പോസിബിളായി മാറുകയാണ്. ഇഷ്ടം കൊണ്ട് മാറിയൊന്നുമല്ല, അംഗീകാരം കിട്ടാൻ വേണ്ടി ഇവരും ക്രമേണ സസ്യാഹാരികളായി. ഈ സസ്യാഹാരികളായി ഇവരിങ്ങനെ മാറി വന്നപ്പോൾ നോക്കിയപ്പോൾ അവർക്ക് അതാണ് ലാഭം. കാരണം ഇവർ ജീവിക്കുന്ന രാജാവിൻ്റെ ദാനം കൊണ്ടാണ്. അപ്പൊ അവിടെ അംഗീകാരം വേണമെങ്കിൽ സസ്യം സസ്യാഹാരി ആയാലേ പറ്റൂ. ക്രമേണ അവരിങ്ങനെ മാറി, അവർക്ക് അംഗീകാരം കിട്ടി. പക്ഷെ അന്ന് അതുകൊണ്ട് വന്ന ഏറ്റവും വലിയ അപകടം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ സ്വയം അവരെ തന്നെ ഞങ്ങൾ സാത്വികന്മാരാണ്, ശുദ്ധന്മാരാണ്, നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വേറെയാണ് എന്ന് സ്വയം വിചാരിക്കാൻ തുടങ്ങി. നമ്മളെ സ്വാമിമാരൊക്കെ ചിന്തിക്കുമ്പോൾ, ഇന്നലെ വരെ അവൻ പോത്തും കാളയൊക്കെ തിന്നിട്ട് ആശ്രമത്തിൽ വന്ന്, ഇപ്പൊ പിന്നെ വന്ന അടുത്ത ആഴ്ച തന്നെ കിട്ടുമല്ലോ കാവ്യം ഇതുമൊക്കെ. ഇതൊക്കെ അങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവൻ ഭയങ്കര സാത്വികനും മറ്റേക്ക് മറക്കുകയാണ്. കിട്ടിയ രഹസ്യമായിട്ട് കഴിക്കാനുള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ട്, കിട്ടാത്തതുകൊണ്ട് കഴിക്കുന്നതിനെന്നേയുള്ളൂ. എന്നെ മുമ്പ് നമ്മൾ വേറെ ശ്രേഷ്ഠരായ ആൾക്കാരാണ്, മറ്റുള്ളവരൊക്കെ ഇതൊക്കെ കഴിക്കുന്നവരാണ്. ശൗച ശുദ്ധാശുദ്ധ വിചാരം ഇത് പഴയകാലത്തുണ്ടായി. അപ്പോൾ ഇവിടെ ഈ അസ്പൃശ്യത ബഹിഷ്കരണത്തിന് ഒരു പ്രധാനമായ കാരണം ഈ പുരോഹിതന്മാർ സസ്യാഹാരികളായതാണ്, അതാണ് ഒരു പ്രധാനമായ കാരണം. അപ്പോൾ അത് എങ്ങനെ സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചരിത്രപരമായി നോക്കിയാൽ കാണുന്നത് പുരോഹിതന്മാരും ഭൂ ഉടമകളും. അപ്പോൾ ഭൂമിയുടെ അവകാശം എന്ന് പറയുന്നത് അന്നത്തെ ഉപരിവർഗങ്ങൾക്കേ ഉള്ളൂ. കാരണം ശൂദ്രന് പറഞ്ഞിരിക്കുന്നവന് സ്വത്ത് സമ്പാദിക്കാൻ പാടില്ലെന്നാണ്, ഭൂമിയൊക്കെ ഒരു അവൻ അവകാശമുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഈ രാജ്യത്ത് മുഴുവൻ ഇങ്ങനെ ഈ കോളനികളുണ്ടായത്. ഭൂമിയില്ലാത്ത ഒരാൾ കോളനിയിൽ താമസിക്കുന്നത് കാലങ്ങൾ കൊണ്ട് സംഭവിച്ചത്. ഇവർക്ക് സ്വത്തിനും ഭൂമിക്കും അവകാശമില്ല. ഇതിൻ്റെയൊക്കെ അവകാശകരായി അന്ന് മേൽജാതിക്കാരെന്ന് കഴിയുന്നവർ. അതിന് പുരോഹിതനും കിട്ടി, രാജാവിനും അതിനോടടുത്ത് നിൽക്കുന്നവർക്കൊന്നും കിട്ടി. അപ്പൊ ഇവർക്ക് സ്വത്തില്ലാതെയായി, പണമില്ലാതെയായി താഴോട്ട് വന്നപ്പോൾ ശൂദ്രന്മാർ തന്നെ സങ്കരജാതികളുണ്ടായി. ഒരുപാട് ശൂദ്രന് ബ്രാഹ്മണ സ്ത്രീയിൽ സന്താനം ഉണ്ടായാൽ അത് ചണ്ടാളനായി, ഇങ്ങനെയൊക്കെ ഒരുപാട് പിരിവുകൾ വന്നു. അനുലോമ പ്രതിലോമ ജാതികൾ ഒരുപാട് വന്നു. ഇതിനെല്ലാം കാറ്റഗറി ഉണ്ടാക്കി സ്മൃതികൾ. ഇങ്ങനെയുണ്ടായ ഇന്ന ജാതിയാണ്. ഇവർക്ക് മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാവശ്യമാണ് ഭക്ഷണം. നിങ്ങളുടെ കയ്യിൽ പണമില്ല, എന്താണ് നിങ്ങൾക്ക് സ്വത്തിന് അവകാശമില്ലെങ്കിൽ പട്ടിണി കിടക്കും. അപ്പോൾ മനുഷ്യനെ അതിജീവിക്കാൻ വേണ്ടി അവൻ എന്തെങ്കിലുമൊക്കെ തരും, കിട്ടുന്നതൊക്കെ തരും. അപ്പോൾ കാട്ടിൽ നിന്ന് കായികനികളും പിന്നെ ഈ മൃഗങ്ങളെയൊക്കെ തിന്ന്, ഇപ്പോൾ ഒരു ഭാഗം ഇതൊന്നും തിന്നാതെ കഴിയുന്നവർ, വേറെ വിഭാഗം ഇതിനൊക്കെ ഇതൊന്നും കിട്ടാത്തവർ, ഇതൊക്കെ കഴിയുന്നവർ. അപ്പോൾ അവരുടെ ജീവിതശൈലിയെല്ലാം മാറി, അവരുടെ ജീവിത രീതികളെല്ലാം മാറി. അപ്പോൾ അവരെന്തായി? ബഹിഷ്കൃതരായി. അവർ പട്ടണത്തിൽ താമസിക്കാൻ പാടില്ല, അവർ പകല് യാത്ര ചെയ്യാൻ പാടില്ല. ഒരുപാട് നിയമങ്ങൾ മനുസ്മൃതിയിലൊക്കെ ഉള്ളതാണ് ഈ പറയുന്നത്. രാത്രി താമസിക്കുന്നു, അങ്ങനെ വലിയൊരു വിഭാഗം ഇതിൽപ്പെടാത്തവരെല്ലാം. ഇതിന് പ്രധാനമായ കാരണം ഭൂസ്വത്തിൻ്റെ അവകാശമാണ്, അതില്ലാതെ വന്നതാണ്. എന്നാ അന്നത്തെ ഈ ബഹിഷ്കൃതരിൽ തന്നെ ഭൂസ്വത്തിന് അവകാശമുള്ളവരുണ്ടായിരുന്നു, അവരും ഉണ്ടായിരുന്നു. അവരെന്ന് വെച്ചാൽ ഈ ഇങ്ങനെയുള്ള രാജാക്കന്മാരുടെ പിടിയിൽപ്പെടാതെ അതിന് പുറത്ത് ജീവിച്ചവർ. ഒരുപാട് രാജാക്കന്മാരുണ്ടായിരുന്നല്ലോ, അതിന് പുറത്തും മനുഷ്യർ ജീവിച്ചിരുന്നു, അവരെല്ലാം രക്ഷപ്പെട്ടു. പക്ഷേ പ്രബലന്മാരായ രാജാക്കന്മാരുടെ ആ രാജ്യപരിധിയിൽ വരുമ്പോൾ അസ്പൃശ്യരുണ്ടായി. പുരോഹിതന്മാർക്ക് എവിടെയാണോ സ്വാധീനം വന്ന, അവിടെയൊക്കെ അസ്പൃശ്യരുണ്ടായി. ശുദ്ധാശുദ്ധ വിചാരം കൊണ്ടാണ് അതല്ല. ആസുര ഗീതയിലൊക്കെ പറയുന്നത് ആസുര പ്രകൃതികളാണ്, ശൗചാചാര വിവർജിതന്മാരാണ് എന്നൊക്കെ പറഞ്ഞത് അന്നത്തെ ആ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ പറയുന്നതാണ്. ഇവരെ അങ്ങനെ ജീവിക്കാൻ അവർ നിർബന്ധിതരായി തീർന്നാണ്. എന്തുകൊണ്ട്? സമ്പത്തിന് അവർ അവകാശങ്ങളല്ലാതായിട്ട് ഇങ്ങനെയാണ് അസ്പൃശ്യതായിട്ട് പോകുന്നത്. അതിനൊരു പ്രധാന കാരണം എന്താണ്? ഈ സസ്യാഹാരമാണ്. അപ്പോ ഇപ്പോ ഉദയം പറഞ്ഞു ശുചിത്വമില്ലാത്തവരെ കുളിപ്പിക്കണം, ശുചിത്വം പഠിപ്പിക്കണം എന്നുവെച്ചാൽ അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക. അതൊക്കെ ആധുനിക ചിന്തയാണ്, ഗുരുദേവനെ പോലെയൊക്കെ ഉള്ളത് അന്നപ്പോൾ ഉള്ള ചിന്തയാണ്. പക്ഷെ അന്നത്തെ ചിന്ത അങ്ങനെയല്ല. ശൗചാചാരം ഇല്ലാത്തവരെ ബഹിഷ്കരിക്കുക എന്ന് പറയുന്ന ഇതാണ്. അപ്പോ അത് മനുഷ്യരാണ് അവരെ പരിഷ്കരിക്കണമെന്നുള്ളൊരു ചിന്ത ഉണ്ടായില്ല. പുരോഹിതന്മാർക്കും ഉണ്ടായില്ല, പ്രഭുക്കന്മാർക്കും ഉണ്ടായില്ല. അവരെ ബഹിഷ്കരിച്ച് പുറത്തു നിന്നു. ഇത് നൂറുകണക്കിന് വർഷമല്ല, ആയിരക്കണക്കിന് വർഷം ഇവിടെ നിന്ന് ഒരു ഏർപ്പാടാണ്. അപ്പൊ അവർക്ക് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വരാനായിട്ട് യാതൊരു അവസരങ്ങളുമില്ല. അതാണ് ശുദ്ധാശുദ്ധ വിചാരം എന്ന് പറയും. അത് നമ്മുടെ പുരാണങ്ങളിലും ആധ്യാത്മിക കൃതികളിൽ പോലും അതിന്റെ സ്വാധീനം കാണാം. ബൃഹദാരണ്യത്തിന്റെ ഭാഷ്യത്തിൽ ശങ്കരാചാര്യ പറയും, അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കാൻ പാടില്ല, പിന്നെ തന്നെ അവരെ നന്നാക്കുന്നു. അവരുമായിട്ട് ഒരു തരത്തിലുള്ള സമ്പർക്കവും പാടില്ല. എന്താണ് അവർ കരുതുന്നത്? അവരുമായിട്ട് സമ്പർക്കം വന്നാൽ അവരുടെ അശുദ്ധി ഇങ്ങോട്ട് വരുമെന്നാണ്. ഇതാണ് അവരശുദ്ധരാണ്. അശുദ്ധരുമായിട്ട് സമ്പർക്കം വന്നാൽ നമ്മളും അശുദ്ധരാകും. ഇതാണ് അസ്പൃശ്യത ഇവിടെ ഉണ്ടായത്. അപ്പൊ ഞങ്ങളാരാണ്? ഞങ്ങൾ സസ്യാഹാരം കഴിക്കുന്നവരാണ്, സാത്വികരാണ്. നമ്മളിങ്ങനെ ജീവിക്കുന്നവരാണ്. അപ്പൊ മറ്റുള്ളവർ സമൂഹത്തിൽ നിന്ന് ഒതുങ്ങിപ്പോയി. അപ്പൊ ഇവിടെ ഈ ഐത്തത്തിൻ്റെ ഒരു പ്രധാന കാരണം ഈ സസ്യാഹാരമാണ്. ഇത് ഇതെന്റെ അഭിപ്രായം, അതിനെക്കുറിച്ച് പഠനം നടത്തി ഒരുപാട് പേര് പറയുന്നുണ്ട് ഈ കാര്യം. നമ്മൾ ഈ സാഹിത്യങ്ങളൊക്കെ വായിക്കുമ്പോഴും അത് തന്നെ മനസ്സിലാക്കും. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ ചരിത്രത്തിൽ ഒരു കാലത്ത് ഈ ആയിത്വമൊന്നും വളരെ ശക്തമായിട്ടുണ്ടായില്ല. അതൊരു മധ്യകാലത്ത് ഉണ്ടായി. മധ്യകാലം എന്ന് വെച്ചാൽ ഈ അഹിംസ അങ്ങോട്ട് പ്രചരിച്ച് പുരോഹിതന്മാരത് സ്വീകരിച്ച് പൗരോഹിത്യത്തിൻ്റെ ഭാഗമായി തീർന്നപ്പോൾ രാജഭരണത്തിലൂടെ അതിനെ നടപ്പിലാക്കിയെടുത്താണ്. അങ്ങനെയാണ് അത് വന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ധർമ്മം എന്ന് പറയുമ്പോൾ അത് മൂല്യാധിഷ്ഠിതമായിരിക്കും. ഇവിടെ എന്താണ് സസ്യാഹാരം എന്ന് വെച്ചാൽ ഒരു തരത്തിൽ അഹിംസയാണല്ലോ, പക്ഷെ അതിനകത്ത് യാതൊരു മൂല്യമില്ല. അത് മനുഷ്യന് ദ്രോഹമായിട്ട് ആണ് വന്നത്. അത് അറിഞ്ഞോ അറിയാതെ നിങ്ങൾ ആ വഴിക്കാണ് സഞ്ചരിക്കുന്നതെങ്കിൽ എന്താണ്, ആ ശരി ഇന്നലെ വരെ മാംസ എന്താണ് മാംസവും മത്സ്യവും കഴിച്ചിരുന്നവൻ ശരി ഇന്നത് കഴിക്കുന്നില്ല എന്ന് വരുമ്പോൾ അവൻ്റെ ഉള്ളിൽ അത് കഴിക്കുന്നവനോടൊരു വെറുപ്പ് ഉണ്ടാവും. ഇത് പണ്ടുണ്ടായതാണ്, അവൻ മോശമാണ് നല്ലതാണ്. പക്ഷെ അന്നും ഇന്നുമുള്ള വ്യത്യാസം എന്തെന്ന് വെച്ചാൽ, അന്ന് ഈ ഇതൊന്നും കഴിക്കുന്നവനെന്ന് വെച്ചാൽ അവൻ ദരിദ്രനാണ്. ദരിദ്രൻ എന്ന് വെച്ചാൽ അവനൊന്നും ഒന്നും കിട്ടാനില്ല, അതുകൊണ്ട് അവനെ കഴിയുന്നത്ര അവനെ കാട്ടിലേക്ക് തള്ളിവിടും, അല്ലെങ്കിൽ ഗ്രാമത്തിൻ്റെ പുറത്ത് അവനെ തള്ളി നിർത്തും. പക്ഷെ ഇന്നങ്ങനെയല്ല. ഇന്നിപ്പോൾ നിങ്ങൾ മത്സ്യം മാംസം ഒന്നും കഴിക്കുന്നതിന് ശരിയല്ല, പക്ഷെ നിങ്ങൾ പോകുന്ന ഒരു ധനവാന്റെ വീട്ടിൽ അയാൾ മത്സ്യം മാംസവും കഴിക്കുന്നവരായിരിക്കും. എന്നാലും പ്രശ്നമില്ല, നിങ്ങൾ കഴിച്ചോളി, നമുക്കുള്ളതിൽ ഒന്ന് ചേർക്കാതിരുന്നാൽ മതി എന്ന് പറയും. നമുക്ക് സമ്മതമാണ്, അവിടെ നമുക്ക് അത്ര വെറുപ്പൊന്നുമില്ല. എന്തുകൊണ്ട്? നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ ദക്ഷിണ കിട്ടും, അത്ര പഴയതുപോലെയുള്ള ഒന്നുമില്ല. എന്നാലും ഒരു അശുദ്ധി ഉണ്ട്, അത്രയും അശുദ്ധി ഇന്നും വേണ്ട. കാരണം ഏത് വീട്ടിൽ ചെന്നാലും ഇന്ന് എല്ലാവരും ഇതൊക്കെ കഴിക്കുന്നവരെ അല്ലാത്തവര്. പക്ഷെ ഇവൻ്റെ കാശിരിപ്പുണ്ട്, അതുകൊണ്ട് പഴയതുപോലെ അത്ര കടുത്ത അശുദ്ധി എന്നൊന്ന് വിചാരിക്കാം നമുക്ക്. പക്ഷെ ഉള്ളിൽ കാണും നമ്മൾ നമ്മളെന്താണ് നമ്മളെന്തോ ദിവ്യന്മാരാണ്. ഇവിടുത്തെ ഒരു സ്വാമി എന്നോട് പറയുന്നു, നമ്മളെ കണ്ട മന്ത്രിമാരെ എണീക്കണം. ഇവൻ ആരാ ഇവനെ കണ്ട മന്ത്രി എണീക്കും? ഇവൻ എന്താ യോഗ്യത? ആഗ്രഹങ്ങൾ നോക്കി, ആകാശം മുട്ടുന്ന ആഗ്രഹങ്ങളാണ്. നമ്മളെ കണ്ട മന്ത്രി എണീക്കണം. ഇവനെ കണ്ട എന്തിനാ മന്ത്രി എണീക്കും? അതിനുള്ള യോഗ്യത എന്താണെന്ന് ഇവൻ ചിന്തിക്കണ്ടേ? ഇവനൊരു പഞ്ചായത്ത് വാർഡ് മെമ്പറുടെ അധികാരങ്ങളോ അവകാശങ്ങളോ പോലും ഇല്ല, പിന്നെ എന്തിനാ ഇവനെ കാണുമ്പോൾ മന്ത്രി എണീക്കും? ഇതൊക്കെ ഒരു എളുപ്പം ഇല്ലാതെ എന്തോ മഹാകാര്യം എന്നുള്ള രീതിയിലങ്ങ് പറയണത്. ഇമ്മടുത്ത് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളൂ, ഇങ്ങനെയൊന്നും അല്ല ചിന്തിക്കണം. മന്ത്രി കാണുമ്പോൾ എണീക്കണം. എന്നാൽ നല്ലതാണ്, അല്ലാതെ നിങ്ങൾ പൊക്കമുള്ള കസേരയിട്ട് അതി കയറി ചമ്രം പടഞ്ഞിരുന്നു വിചാരിച്ച ഒരാളും വലുതാകത്തൊന്നുമില്ല, അങ്ങനെയൊന്നും വലുതാകത്തില്ല. പിന്നെ നിങ്ങളെ കാണുമ്പോൾ ഏതെങ്കിലും മന്ത്രി ബഹുമാനമുണ്ടെന്ന് അഭിനയിക്കുന്നുണ്ടെങ്കിൽ ബഹുമാനിക്കില്ല, കാരണം നിങ്ങൾ പോയിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ ആ മന്ത്രി അടുത്തിരിക്കുന്നവരോട് പോയി ഒരു കള്ളം വന്നിട്ട് പോയെന്ന് പറയും. യാതൊരു സംശയവും അങ്ങനെ പറയാത്ത ഒരു മന്ത്രി നമ്മളിവിടെ കാണത്തില്ല. പിന്നെ നിങ്ങളെ മുമ്പിൽ അഭിനയിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണോ? എന്തിനാണോ? നിങ്ങളുടെ പിന്നിലൊരു ജാതി ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ്, വേറെ ഒന്നുമില്ല. പൊളിച്ചെന്ന് പറയും, മനസ്സിലായ? ആ ഒരു ജാതി അവരുടെ പിറകിലുണ്ട്, അവരെ പേടിയാണ്. അല്ല നിങ്ങളോട് ബഹുമാനമൊന്നും ഉണ്ടല്ല. അപ്പൊ ഇതവരുടെ വോട്ട് നീയും ഇവൻ പുറത്തിറങ്ങിയിട്ടെങ്കിലും പറഞ്ഞു. അപ്പൊ വലിയ നിങ്ങൾ ഭ്രമത്തിലാണ്. ഈ ശോച വിചാരങ്ങൾ ഇതുകൊണ്ട് നിങ്ങളെന്ത് ദിവ്യന്മാരാണ് ശ്രേഷ്ഠന്മാരാണ് ഒന്നുമല്ല. അവനവനെ എന്നെ അറിയാം. ഇന്നത്തെ സമൂഹം എങ്ങനെ ചിന്തിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭക്ഷണം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ചോയ്സാണ്. നിങ്ങൾക്ക് എന്ത് ഭക്ഷണം കഴിക്കണം നിങ്ങൾ ആഗ്രഹിക്കുകയാണ്, വേജിറ്റേറിയൻ ഓക്കെ നല്ലത്, വേറെ ആൾ വിചാരിക്കണം എന്ത് നോൺ വെജ്, അത് അയാളുടെ തിരഞ്ഞെടുപ്പാണ്. അത് കഴിക്കുന്നതുകൊണ്ട് ഒരാൾക്ക് പ്രത്യേകിച്ച് മഹത്വമൊന്നും ഉണ്ടാകാൻ പോകും, അങ്ങനെ വിചാരിച്ചുള്ളത് മനസ്സിലായി. ഞാന് ഇരുപത്തിരണ്ട് വയസ്സ് വരെ മത്സ്യവും മാംസവും കഴിച്ചിട്ടുള്ള ആളാണ്. 22-ാമത്തെ വയസ്സിൽ എനിക്ക് ഒരു ദിവസം പെട്ടെന്ന് ഒരു ദിവ്യനാകാൻ പറ്റും, പറ്റത്തില്ലല്ലോ. ഒരുപാടൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ, ഒരുപാടൊന്നും കഴിക്കാൻ നമ്മുടെ കുടുംബം അനുവദിക്കത്തില്ല, വീട് സാഹചര്യങ്ങൾ. അങ്ങനെ അമിതമായി ഇതൊന്നും കഴിക്കുന്നവരെ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു, എന്നാലും കഴിച്ചിട്ടുണ്ട്. അപ്പോ 22 വയസ്സ് വരെ ഇതെല്ലാം കഴിച്ചിട്ട് പിന്നെ ഒരു 23 വയസ്സൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ ഒരാൾ ദിവ്യനാണ്. നിങ്ങൾ ജന്മം മുതൽ തന്നെ കഴിക്കുന്നു എന്നിരിക്കട്ടെ, അത് നിങ്ങളുടെ ഇഷ്ട സാഹചര്യം. അതുകൊണ്ടെന്താ വിശേഷത, എന്തുകൊണ്ടോ ഭക്ഷണം എന്ന് പറയുന്നത് മനുഷ്യന്റെ തെരഞ്ഞെടുപ്പ്. ഇന്നത്തെ സമൂഹം നമ്മൾ ആദ്യം മനസ്സിലാക്കുക, നമ്മൾ ആധുനിക മനുഷ്യരാണ്, പ്രാചീന മനുഷ്യരല്ല. അപ്പോ മനുഷ്യന്റെ ഇന്നത്തെ കാഴ്ചപ്പാട് അതാണ്, നിങ്ങൾക്ക് ഏത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം. പിന്നെ നമുക്കിപ്പോ ഇഷ്ടമുള്ള കൊണ്ടല്ല കഴിക്കുന്നത്, നിവൃത്തി കേടുകൊണ്ടെന്നുള്ള കാര്യം നമുക്കേ അറിയാവും അല്ലേ, ആണോ അല്ലേ. കിട്ടാത്തോണ്ട് കഴിക്കാൻ പറ്റാത്തോണ്ടാണ് എന്നുള്ളതല്ലേ അതിലൊരു സത്യമില്ലേ. പലരും അങ്ങനെയാണ്, ചിലർക്ക് അങ്ങനെയല്ല അതിനോട് താല്പര്യം കാണത്തില്ല, കിട്ടിയാലും കഴിക്കത്തില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഞാൻ കിട്ടിയാലും കഴിക്കത്തില്ല, എന്തുകൊണ്ട്? സസ്യഭക്ഷണം ശീലിച്ച് പിന്നെ നമുക്കതൊരു സ്വഭാവമായി മാറും, മാറിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയാലും കഴിക്കാൻ തോന്നത്തില്ല. അത് എന്താണ്, നമ്മുടെ ശരീരമൊക്കെ അതിനനുസരിച്ച് ശരീരത്തിനൊരു മാറ്റം വരുന്നു. കഴിക്കണമെന്ന് നമുക്ക് കുറേ കാലം നിങ്ങളത് ശീലിച്ചു കഴിഞ്ഞു, നമുക്കതിനോടൊരു താല്പര്യം ക്രമേണ അങ്ങ് പോകും. നമുക്ക് ഇതിൻ്റെ മണം ഒന്നും അനുകൂലമായി തോന്നത്തില്ല, അതിനൊരു ഇത് തോന്നുന്നത് ഒരു ശുദ്ധാശുദ്ധ വിചാരത്തിൻ്റെ അല്ല, ശരീരം അതിനനുസരിച്ച് ഒരു ശരീരത്തിന് മാറ്റം വരുന്നു, മനസ്സിനൊക്കെ മാറ്റം വരുന്നു, അത്രയേ ഉള്ളൂ. അതൊരു ശുദ്ധാശുദ്ധ വിചാരം വരുന്നിടത്താണ് അപകടം ഉണ്ടായാലും, അതാണ് ഇവിടെ ഈ സസ്യഭക്ഷണമാണ് ഇവിടെ ഇതിന് ഒരു കാരണം. ഐത്തത്തിനും അസ്പൃശ്യതയ്ക്കൊക്കെ ഒരു കാരണം അതാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ പഴയ കാലത്ത് ഇങ്ങനെ ആധ്യാത്മികമായ മാർഗത്തിലേക്ക് തിരിയുന്നവര് അവർ സ്വാധീനം കൊണ്ട് അവരെന്ത് ചെയ്യുന്നു, അവർ സ്വാഭാവികമായിട്ടും സസ്യഭക്ഷണത്തിലേക്ക് വരുന്നു. അപ്പോൾ അത് നല്ലതാണ്, സസ്യഭക്ഷണം നല്ലത് തന്നെയാണ് അങ്ങനെ ജീവിക്കുന്നവർക്ക് നല്ലതാണ്. അതത്രേ ഉള്ളൂ. പക്ഷെ അതുകൊണ്ട് സസ്യഭക്ഷണത്തിനല്ല ഇവിടുത്തെ പ്രാധാന്യം, കൊല്ലരുത് എന്നുള്ളതിനാണ് ഞാൻ പറഞ്ഞു വരുന്ന അതാണ്. ഇപ്പോ സസ്യഭക്ഷണം എന്ന് പറയുന്ന ഒരു ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഹിംസ വരാം. കാരണം ഈ ഇത്രയും ജനങ്ങളെ ദ്രോഹിച്ചപ്പോഴും ഈ സസ്യഭക്ഷണം കഴിച്ചവർക്ക് അവരോട് യാതൊരു കാരുണ്യം സഹതാപവും തോന്നിയില്ല. പ്രാണികളൊക്കെ ഒന്നില്ല തിന്നില്ല, പക്ഷെ മനുഷ്യനോട് അവർക്ക് യാതൊരു സഹതാപവും തോന്നിയില്ല. അവർക്ക് ഭക്ഷണമില്ലാത്തവരാണ്, ഒരു ചത്ത മാംസം കഴിക്കുന്നവരാണ്. അപ്പോൾ അവരെ ഒന്ന് ഉയർത്തണമെന്ന് ഈ മനുഷ്യർക്ക് തോന്നിയില്ലല്ലോ. അപ്പോൾ അത് അവർ അവരുടെ ഭാഗത്തു നിന്ന് എപ്പോഴും അവരെ അകറ്റുക, ഞങ്ങളുടെ ആര് പറഞ്ഞ അവരോട് സംസാരിക്കരുതെന്നാണ്, അവരെ കാണരുതെന്നാണ്, അവരുടെ ദോഷങ്ങളെല്ലാം ഇങ്ങോട്ട് വരുമെന്നാണ്. എന്നാൽ അവരെ കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ട് നമ്മളിരിക്കുന്ന ഗുണമെന്നാണല്ലോ വിചാരിക്കുന്നത്, ഈ ഗുണം കുറച്ച് അങ്ങോട്ട് കൊടുക്കാമെന്ന് എന്തുകൊണ്ട് വിചാരിച്ചില്ല? അങ്ങനെയാകാറുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ആകാറുണ്ട്. അപ്പോ ഇവരുടെ സമ്പർക്കം കൊണ്ട് നമ്മൾ ദുഷിച്ചു പോകും എന്ന് പറയുമ്പം അവന് ആത്മവിശ്വാസമില്ല. ഞാൻ നല്ലവനായി തന്നെ ജീവിക്കും എന്നുള്ള യാതൊരു ഗ്യാരണ്ടി അവന് തന്നെ ഇല്ല. അതാണ് ഒരു കുഴപ്പം. അപ്പൊ ഞാൻ താൻ മറ്റുള്ളവനെ നന്നാക്കാൻ പറ്റുമെന്നല്ല ചിന്തിക്കുന്നത്, അവൻ തന്നെ ദുഷിപ്പിക്കുന്നു. അപ്പൊ നമ്മുടെ ഈ എന്താണോ ഈ പറയുന്ന ബോധനങ്ങളിലൊക്കെ അടിസ്ഥാനപരമായി വന്ന ഒരു തകരാറ് അതാണ്. നമ്മുടെ ക്രിസ്ത്യാനികളൊന്നും എല്ലാവരെയും എന്താണ് ഇതാക്കി, മുസ്ലിങ്ങളൊന്നും അതാക്കി എന്നൊക്കെ പറയുന്നു. അപ്പൊ അവരങ്ങനെയല്ലോ ചിന്തിച്ചത്. അവരെന്താ ചിന്തിച്ചത്? ഇങ്ങനെ മോശമാണെങ്കിൽ അവരിൽ കുറച്ച് പരിവർത്തനം വരുത്താം, അവർക്ക് വേണ്ട വിദ്യാഭ്യാസവും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കാം എന്നവർ ചിന്തിച്ചു. അപ്പോൾ അവരുടെ കൂടെ ആൾ പോയി. അപ്പോൾ അവരെങ്ങനെ തെറ്റ് പറയാൻ പറ്റും? ഒരിക്കലും തെറ്റ് പറയാൻ പറ്റില്ല. പിന്നെ ഇവരൊക്കെ ഉണർന്നെണീറ്റപ്പോഴാണ് നമ്മളിൽ ആള് കുറഞ്ഞു വരുന്നു, ഇതപകടമാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഇവരൊക്കെ ഉണരാൻ തുടങ്ങിയത്. ആള് കുറയുന്ന അപകടമാണല്ലോ എന്നൊന്ന്. അതിനപ്പുറമുള്ള ഒരു ആത്മാർത്ഥം ഉണ്ടല്ലോ. അത് പൊളിറ്റിക്കലായി ചിന്തിക്കുമ്പോഴാണ് പിന്നീടും ഇവരൊക്കെ നന്നായ പൊളിറ്റിക്കൽ ചിന്തയാണ്. ജനാധിപത്യമാണ്, ആള് കുറഞ്ഞാൽ വോട്ട് പറയും, വോട്ട് പറഞ്ഞാൽ അധികാരം പോകും, അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ അടിസ്ഥാനപരമായ ചിന്തയിൽ ആണ് മാറ്റം വരേണ്ടത്. അങ്ങനെയാണ് മാറ്റം വരേണ്ടത് എന്താണ്? ഈ ശുദ്ധാശുദ്ധ വിചാരത്തിന് യാതൊരു പ്രസക്തിയില്ല. ഒരുത്തനവനെന്താണോ അവൻ്റെ ഇഷ്ടമുള്ള ആഹാരം അതവൻ കഴിക്കട്ടെ, വേറത്തിനെന്താണോ ഇഷ്ടമുള്ള ആഹാരം അതവൻ കഴിക്കട്ടെ. അപ്പോ എന്താണ് ഇങ്ങനെ മനുഷ്യനെ തിന്നുന്നതിൻ്റെ പേരിൽ കൊല്ലുക, അതിനൊക്കെ എന്താ അർത്ഥമുള്ളത്? ഒരർത്ഥമുണ്ട്, ഭവഭൂതി എന്ന് കേട്ടിട്ടുണ്ട്. ഭവഭൂതി കേട്ടിട്ടുണ്ട്? കേട്ടിട്ടില്ല. അതിനുത്തരം പറയാം. രണ്ട് ചോദ്യമായി, അതുകൂടെ കിടക്കട്ടെ. ഈ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഭവഭൂതിയുടെ ശ്രീരാമചരിതം, അതിനകത്തൊരു സന്ദർഭമുണ്ട്. ഒരു ഇവിടെ ആ പുസ്തകം ഉണ്ടായിരുന്നല്ലോ സംസ്കൃതം, ഉത്തരരാമചരിതം ഇവിടെ ഉണ്ടായിരുന്നു, ലൈബ്രറിയിലുണ്ട്. അന്ന് എടുക്കണം, ഞാൻ പണ്ട് കണ്ടതാണ്. അതിലൊരു ആശ്രമത്തിൽ രണ്ട് ബ്രഹ്മചാരികൾ സംസാരിക്കുകയാണ്. അപ്പോ സംസ്കൃതത്തിൽ എഴുതിയാണ്, എട്ടിലോ എട്ടാം നൂറ്റാണ്ടിലോ ഒമ്പതാം നൂറ്റാണ്ടിൽ എഴുതിയെന്ന പറയും. പഴയ കാര്യമാണ് എഴുതിയിരിക്കുന്നത്, അപ്പോഴത്തെ സംഭവമാണ്. ഒരാശ്രമത്തിലേക്ക് രണ്ട് ബ്രഹ്മചാരികളുടെ സംഭാഷണം അവിടെ കൊടുക്കുന്നു. അപ്പൊ ഒരു ബ്രഹ്മചാരി പറയാണ്, നമ്മുടെ ഒരു ചെറിയ പശുക്കുട്ടിയെ കാണുന്നില്ലല്ലോ, ഒരു നല്ല പശുക്കുട്ടിയായിരുന്നു. അപ്പൊ അവൻ പറഞ്ഞ, അറിഞ്ഞില്ലേ വസിഷ്ഠൻ ഇവിടെ വിരുന്ന് വന്നിട്ടുണ്ട്. ഓ, അപ്പൊ പോയി ബ്രഹ്മചാരി മറ്റേ പറഞ്ഞു, ഞാൻ വിചാരിയുടെ കടുവയോ പുലിയോ എന്തെങ്കിലും വന്നു എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പൊ അസിഷ്ടം വന്നെങ്കിൽ പിന്നെ തീർന്നു. അസിഷ്ടം വന്നപ്പോ പശുക്കുട്ടി അപ്രത്യക്ഷമായി, പ്ലേറ്റിലായി. ഇത് എട്ടാം നൂറ്റാണ്ട് എഴുതിയെന്ന് വെച്ചാൽ ഇതായിരുന്നു പഴയ ഇവിടുത്തെ രീതി. പശുക്കുട്ടിയെ തിന്നുന്നതിനും അസിഷ്ടം ഒരു പ്രശ്നമില്ലായിരുന്നു. ഇന്ന് പശുവിനെ തിന്നെന്ന് പറഞ്ഞ് തല്ലുപോലെ മനുഷ്യര് ഇവനെയൊക്കെ എങ്ങനെ ബോധവൽക്കരിക്കുന്നു. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇത് പുറത്തു പറയണമെങ്കിൽ പറയും മതവികാരത്തെ പൂർണ്ണപ്പെടുത്തിയിരുന്നു, ജയിലിൽ കിടക്കേണ്ടി വരും. ഇവിടെ ഇരുന്ന് എനിക്ക് പറയാൻ പറ്റും, മനസ്സിലായ? ഇവിടെ ഇരുന്നേ നമുക്ക് പറയാൻ പറ്റും. പുറത്തിറങ്ങി പറഞ്ഞാൽ അകത്തു പോകും. ഇന്നും ഇതൊക്കെ ഉണ്ട് കടവാങ്ങൾ. മിഥില എന്ന് പറയുന്ന സ്ഥലത്ത് ബ്രാഹ്മണർ ഇപ്പോൾ അവിടെ ധാരാളം മാംസം ഭക്ഷിക്കുന്നു. ബ്രാഹ്മണരുടെ ഒരു സ്ഥലമാണത്. ഇപ്പോഴും ഒരു മാംസം ഭക്ഷിക്കും. ഞാൻ കാശിയിലൊക്കെ താമസിക്കുമ്പോൾ മിഥിലയിൽ നിന്ന് വന്ന ബ്രാഹ്മണ ബ്രഹ്മചാരികൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളിപ്പോഴും മാംസം ഭക്ഷിക്കുന്നു. ആ പഴയതിൻ്റെ തുടർച്ചയാണ്. വലിയ വിദ്വാൻമാരൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് മധുസൂദന സരസ്വതിയൊക്കെ മിഥിലയിലുള്ള ആൾക്കാരെന്നാണ് പറയും. ഒരുപാട് സംസ്കൃത പണ്ഡിതന്മാരൊക്കെ ഉള്ള സ്ഥലമാണ്. മാംസം ഭക്ഷിക്കുന്നതിന് അവർ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് പൊളിറ്റിക്സ് ആകുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിടുന്നത്. പൊളിറ്റിക്കൽ ആയി കാര്യം കൈകാര്യം ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ. അപ്പോ ഒരു കാലത്ത് അതൊക്കെ ഇവിടെ സർവ്വസാധാരണമായിരുന്നു. ശരി, അത് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല ഓരോ സാഹചര്യങ്ങൾ. പക്ഷെ ഇന്ന് അതിനെ തിരിച്ച് വ്യാഖ്യാനിക്കുമ്പോഴാണ് നമുക്കിതൊക്കെ ശരിയല്ല എന്ന് പറയേണ്ടി വരുന്നത്. ഒക്കെ അസംബന്ധമാണെന്ന് പറയേണ്ടി വരും. ചിലർ പറയുന്നു അന്ന് അങ്ങനെയൊന്നും ആയിരുന്നേ ഇല്ല. പണ്ടേ ഇവിടെ ഇതൊന്നും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. വാൽമീകി രാമായണത്തിൽ സീത മദ്യപിക്കുന്ന കാര്യം പറയും. സീത മദ്യം കുടിക്കുന്ന കാര്യം പറയും. ഇന്ന് പുറത്ത് പറയാൻ പറ്റുമോ? മഹാഭാരതത്തിൽ അർജുനനും ശ്രീകൃഷ്ണനും കൂടെ വെള്ളം അടിക്കുന്ന കാര്യം പറയും. പുറത്ത് പറയാൻ പറ്റുമോ? മതവികാരത്തെ വ്രണപ്പെടുത്തി എന്ന് പറയും. അല്ല, വീര്യവും കുറഞ്ഞൊന്നുമല്ല. വീര്യമൊന്നും ഒട്ടും കൂടത്തേ ഉള്ളൂ. 12 തരം മദ്യങ്ങളെ കുറിച്ച് പറയുന്നു. അതിൽ ഏറ്റവും നല്ല മദ്യം എന്ന് പറയുന്നത് ആണ് സോമ ലത കൊണ്ടുണ്ടാക്കുന്ന മദ്യം. അത് ലഹരിയാണെന്നൊക്കെ വേദത്തിൽ തന്നെ പറയുന്നുണ്ട്. നല്ല ആനന്ദത്തെ കൊടുക്കുന്നതാണെന്ന് വേദത്തിൽ തന്നെ പറയും. ശൂദ്രന്മാർ കുടിക്കുന്ന മദ്യമാണ് സുര. അത് ഈ അട്ടയക്കേറ്റ് പാറ്റിയെടുക്കുന്ന സാധനം. മറ്റേ നല്ല സാധനം അവർ കുടിക്കാൻ പാടില്ല. ഇതൊക്കെ നമ്മൾ പുസ്തകങ്ങളിലുള്ളതാണ്, വായിച്ചിട്ട് പറയുന്നതാണ്. ഇവിടെ എവിടെ നിന്നെങ്കിലും കേട്ട് പറയുന്നത്. ഇതൊക്കെ ആൾക്കാരൊന്ന് മൂടി വയ്ക്കും, എന്നിട്ട് പറയും വേറെ ഏതാണ് ഇതാണെന്ന് പറയും. ഇത് കുറേയൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്, കുറേയൊക്കെ കഥകളുമാണ്, രണ്ടും കൂടി ചേർന്ന. അതുകൊണ്ട് ഈ എന്താണ് സസ്യാഹാരം എന്ന് പറയുന്നതിൽ വരുന്ന ശുദ്ധാശുദ്ധ വിചാരം, അതാണ് ഇവിടെ അസ്പൃശ്യതയും ബഹിഷ്കാരവും ഒക്കെ ഉണ്ടാക്കിയത്. അതുകൊണ്ട് അതിന് മാത്രം പ്രത്യേകിച്ച് മേന്മയൊന്നുമില്ല. ഗുരുദേവൻ പറയുന്ന അതല്ല. ഗുരുദേവൻ പറയുന്ന എന്താണ്? മൂല്യാധിഷ്ഠിതമായ അഹിംസ എന്ന് പറയുമ്പോൾ അത് വേറെയാണ്. ഇത് തിരിച്ച് മനസ്സിലാവും. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലും മറ്റു മനുഷ്യരോട് അറപ്പും വെറുപ്പും ഒക്കെ തോന്നും.